സംസാരിക്കുന്നത് അറിവുള്ളവരുടെ ഇടയ്ക്ക് സംസാരിക്കുമ്പോഴാണ് പ്രശ്നം. അപ്പൊ അറിവുള്ളവരുടെ ഇടയ്ക്ക് ഇത്തരം വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അവർ ചോദ്യങ്ങൾ ചോദിക്കുക. എന്താണ് ചോദ്യം ചോദിക്കുക എന്ന് പറയുന്നത്? നമ്മൾ പറയുന്ന ഈ അറിവെന്ന് പറയുന്നത് ചുരുങ്ങിയതൊരു 1000 വർഷത്തെ പഴക്കമുള്ള അറിവാണ്. മനുഷ്യൻ ഇന്നെന്ത് ചെയ്യുന്നു? ഇന്ന് പുതിയ പുതിയ അറിവ് നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ 1000 വർഷം പഴക്കമുള്ള ഈ അറിവ് നമ്മൾ എത്ര പുതുമയോടെ അവതരിപ്പിച്ചാലും ഇന്നത്തെ അറിവുള്ളവർ എന്ത് ചെയ്യും? ചോദ്യം ചെയ്യും, അതെങ്ങനെ ശരിയാകും? അപ്പൊ ഇന്നത്തെ അറിവുമായിട്ട് ഒത്തുപോകുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അറിവുള്ളവർ ചോദ്യം ചെയ്യും. അത് നമ്മൾ ആരോട് പറയുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ഞാൻ ഇതിനകത്ത് നിന്ന് നിങ്ങളെപ്പോലെ 4-5 പേരെടുത്ത് പറയുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം ഞാനിങ്ങനെയുള്ള ആൾക്കാരടുത്താണ് പറയും. അപ്പൊ ഈ മൊത്തം ജനസംഖ്യയിലെ 10% ഇങ്ങനെയുള്ളവരായിരിക്കും എന്നാണ് ഒരു കണക്ക്. എങ്ങനെയുള്ളവർ? ലോകത്തെന്നും ഇത് മനുഷ്യന്റെ ജീനിലുള്ളതാണ്. ഭക്തിയും വിശ്വാസവും ഇതൊക്കെ മനുഷ്യന്റെ ജീനിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്കാർ എന്തായാലും കുറഞ്ഞതൊരു 10% കാണും ലോകത്ത്. ഒരു പഠനത്തിൽ പറയുന്നതാണ്. അപ്പൊ അവരോട് നമുക്ക് പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഈ 10% വളരെ തീവ്രമായ മതനിഷ്ഠയുള്ളവരും ഭയങ്കരമായ ആത്മീയതയിലൊക്കെ ഉറച്ചു നിൽക്കുന്നവരൊക്കെ ഈ 10% പെടുന്ന ആളാണ്. അതിന് തെളിവാണല്ലോ. ഇപ്പോൾ ഈ നാട്ടിൽ എത്രയോ ചെറുപ്പക്കാരുണ്ട്, നിങ്ങളുടെ എത്ര പേരുണ്ട്? അപ്പോൾ 10% പോലും ഇല്ല. അപ്പോൾ അത് അവരുടെ ജീനിലുള്ളതാണ്. ആ 10% മുമ്പിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവർ കേട്ടിട്ട് നമ്മുടെ കാലി പിടിച്ചോളും, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതല്ലാത്തുള്ള ജീനുള്ള ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ അവര് ചോദ്യം ചെയ്യും, ചിന്തിക്കും, അത് ശരിയല്ല എന്ന് പറയും. നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. നമുക്ക് ഇന്നത്തെ വിദ്യാഭ്യാസമുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞു. മറ്റേ 10% പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല. നമ്മൾക്ക് അതിന്റെ ആവശ്യം വരത്തുള്ളൂ. കാരണം നമ്മുടെ അടുത്ത് കേൾക്കാൻ ഈ 10% വരത്തുള്ളൂ. മറ്റുള്ളവർ സ്വാമി പ്രഭാഷണം നടത്തിയോ അയാൾക്കെന്തോ എന്തോ പറയുന്നു പറഞ്ഞാൽ അവരവിടെ ഒന്നും വരത്തില്ല, കേൾക്കത്തുമില്ല. ഈ 10% എന്ന് പറയുന്നത് വലിയ പഠിപ്പുള്ളവരും കാണും, ഒരു പഠിപ്പും ഇല്ലാത്തവനും കാണും, ബുദ്ധിമാനും കാണും, ബുദ്ധി ഇല്ലാത്തവനും കാണും, എല്ലാവരും കാണും. അങ്ങനെ അല്ലാത്ത ഉള്ള ഒരു സ്ഥലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ വിശ്വാസം, ഈശ്വരവിശ്വാസം ഇങ്ങനെയെന്നൊക്കെ പറയുന്നത് അത് മനുഷ്യന്റെ ബുദ്ധിയോ കഴിവോ സാമർഥ്യമോ അതിനെയൊന്നും ആശ്രയിച്ച് അത് നിൽക്കുന്നതോ ഇല്ലാതാകുന്നതോ അല്ല. അത് ഒരു വിഭാഗം അങ്ങനെയാണ്. നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിലും ബുദ്ധി ഇല്ലെങ്കിലും നിങ്ങൾ എന്താവാം? വിശ്വാസിയാവും, ഭക്തനാവും. ഒരു ഒരു 10% ഒരു ഇതാണ്. അതിനല്ലാത്തടത്ത് പറയുമ്പോൾ എന്ന് വെച്ചാൽ ഒരു വിഭാഗം ഇതിനെയൊക്കെ ചോദ്യം ചെയ്യും. അതും നമ്മൾ കണക്കിലെടുക്കണം. നമുക്ക് ചിലപ്പോൾ അങ്ങനെ ചോദ്യം ചെയ്യുന്നവരെ നേരിടേണ്ടി വരത്തില്ല. കാരണം നമ്മുടെ മുമ്പിൽ അവർ വരാറില്ല. അങ്ങനെ വരുന്നിടത്ത് നിങ്ങൾക്ക് ആധ്യാത്മിക പ്രഭാഷണം നടക്കുന്നു എന്ന് പറഞ്ഞു അവിടെ അതിനോട് താല്പര്യമുള്ളവരെ സാധാരണ വരാറുള്ളൂ, അല്ലാത്തവർ വരാറുണ്ട്. അതീ പറയുന്ന 10% പെടുന്നവരെ. പക്ഷെ ഇതങ്ങനെയല്ല. അങ്ങനെയുള്ള അതിൽ നിന്ന് വ്യത്യസ്തമായി എവിടെയെങ്കിലും പോയി ഇത് പറയുകയാണെങ്കിൽ അങ്ങനെ പറയുമ്പോൾ അവിടെ അവരോടൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ എന്ത് വേണം? ഇന്നത്തെ അവരുടെ അറിവിനനുസരിച്ച് നമ്മൾ മറുപടി പറയേണ്ടി വരും. അത് നമുക്കുണ്ടോ? അതൊക്കെ പ്രയാസമാണ്. അക്കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയും ഒരു ഭാഗമുണ്ട് എന്ന് ഇന്ന് നല്ല വിദ്യാഭ്യാസമുണ്ടാകും. വേദാന്ത പ്രചാരകന്മാർ ഇങ്ങനെയുള്ള ഭീഷണികൾ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട്. അതുകൊണ്ട് അതൊന്നും പറയാൻ അങ്ങനെയുള്ള സദസ്സിൽ പറയാൻ പറ്റില്ല. മറിച്ച് ഇങ്ങനെയുള്ള സദസ്സിൽ പറയാം, അതിന് കുഴപ്പമൊന്നുമില്ല. ആശ്രമങ്ങളിലോ അല്ലെങ്കിൽ ഭക്തന്മാരുടെ ഇടയ്ക്കൊക്കെ പറയുന്നതിന് പ്രശ്നമില്ല. അതങ്ങനെ മനസ്സിലാവുന്നു. അത് എന്നും ഇങ്ങനെ കാണും. ഒരു 10% ആൾക്കാരുടെ ലോകത്ത് ഇതിന്റെ ജീനുള്ള ആൾക്കാർ കാണും. അവർ വിശ്വാസികളായിരിക്കും, അവരോട് പറയാം. അവർക്ക് നമ്മളെപ്പോലെയുള്ളവർ അവർക്ക് ആവശ്യമാണ്. അപ്പൊ അവരോട് ഇതൊക്കെ പറയുന്നതിന് ദോഷമൊന്നും. മറ്റവരടുത്ത് പറഞ്ഞാൽ അവരോടും തന്നെ ചോദ്യം ചെയ്യും. അവർ പറഞ്ഞു, ആ ദൈവമാണെല്ലാം സൃഷ്ടിച്ചതെന്നല്ലേ പറഞ്ഞിരിക്കും. അപ്പൊ എല്ലാ പ്രശ്നത്തിനും ഉത്തരവാദി ആരാണ്? അപ്പൊ നിങ്ങൾക്ക് പ്രശ്നം വന്നിട്ട് നിങ്ങൾ ദൈവത്തിന്റെ അടുത്ത് പോകുന്നത് ശരിയാണോ? അതാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്. എങ്ങനെ അള്ളു വെച്ചവന്റെ അടുത്ത് പഞ്ചറൊട്ടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ അതാണ്? മൊത്തത്തിന് ഉത്തരവാദിത്വം ആർക്കാണ്? ഈശ്വരന്. അപ്പൊ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകി അതിന് ഉത്തരവാദി ആരാ? ഈശ്വരൻ അറിയാതെ ഇവിടെ എന്തെങ്കിലും നടക്കുമോ? ഒരു തന്നെ പാമ്പ് കടിച്ചാൽ ഈശ്വരൻ അറിയാതിരിക്കുന്നു? ഈശ്വരൻ അറിഞ്ഞിട്ടല്ലേ പാമ്പ് കടിക്കും? അപ്പൊ പിന്നെ ഈശ്വരന്റെ അടുത്ത് തന്നെയെന്ന് പറയാണ്. ഭഗവാൻ പാമ്പ് കടിച്ച് രക്ഷിക്കണേന്ന് പറയുന്ന കാര്യം പറയുന്ന ഇതുപോലെയാണ്. ഇതുപോലെ അത് അങ്ങനെയാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ അതിനൊക്കെ അവിടെയൊക്കെ ചെല്ലുമ്പോ പ്രശ്നം. അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെയും ചില സ്വാമിമാരൊക്കെ യുക്തിവാദികളുമായിട്ടൊക്കെ ഡിബേറ്റിന് പോകുന്നുണ്ട്, ചർച്ചയ്ക്കൊക്കെ. അവിടെയൊക്കെ സംഭവിക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് എന്താണോ, അവര് പ്രതിരോധത്തിലാണ്. പ്രതിരോധം എന്ന് പറഞ്ഞാൽ അറിയണം, ഡിഫൻസീവ് ഗെയിം എന്ന് പറയും. ആക്രമിച്ച് കളിക്കുക ഒരു രീതിയുണ്ട്, പിന്നെ പ്രതിരോധിക്കുക, അതും കളിയുടെ ഒരു രീതിയാണ്. അപ്പോ സാധാരണ ജയിക്കണമെങ്കിൽ എന്ത് വേണം? ആക്രമിച്ച് കളിക്കണം. പ്രതിരോധവും വേണം, പക്ഷെ ആക്രമിച്ച് കളിക്കുന്നവനെ ജയിക്കാൻ പറ്റും. ഇതിപ്പോ ഈ സ്വാമിമാരൊക്കെ നാസ്തികന്മാരടുത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് ആക്രമിക്കാൻ പറ്റുന്നില്ല. അവരെന്താ ചെയ്യുന്നത്? പ്രതിരോധിക്കുകയോ, അതങ്ങനെയല്ല, ഇങ്ങനെയല്ല, അത് ഇങ്ങനെയാണ്, ഇങ്ങനെയാണ്. മറ്റവരാണ് ചോദ്യങ്ങൾ ചോദിക്കും. ഈ ആക്രമിക്കുക എന്ന് പറയുന്നത് ചോദ്യം ചോദിക്കും. പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? തിരിച്ച് ചോദ്യം ചോദിക്കാതെ ചോദ്യങ്ങൾക്ക് സമാധാനം പറയുക. അങ്ങനെയാണ് പല ഇങ്ങനെയുള്ള നാസ്തികന്മാരുടെ അടുത്തൊക്കെ തർക്കിക്കാൻ പോയിട്ട് അവർ പ്രതിരോധത്തിൽ നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പം അങ്ങോട്ട് ചോദിക്കാമെന്നില്ല, മറ്റവർ ചോദിക്കുന്നതിന് സമാധാനം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവരുടെ സമയം പോകും. കൂടുതലും അങ്ങനെയാണ്. ഇടയ്ക്കൊന്നവരുണ്ടോ ചോദ്യം ചോദിച്ചെന്നില്ല. അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ പറയുന്നത് ഈ പറയുന്ന ഗുരു പറയുന്ന ഇത് പഴയ അദ്വൈതികൾ പറഞ്ഞിരുന്നതാണ്. സത്ത എന്ന് പറയുന്നത് നമ്മൾ ഈ അനുഭവിക്കുന്ന സത്ത സർവത്രയുണ്ട്. ആ സത്ത എന്ന് പറയുന്നത് ഒരു പരമമായ സത്തയുടെ പ്രകടഭാവമാണ്. ആ പരമമായ സത്തയാണ് സർവത്തിനും കാരണമായിരിക്കുന്നത്. ആ പരമമായ സത്ത എന്ന് പറയുന്നത് നിരുപാധികമാണ്. അതിനെ നമുക്ക് നേരിട്ട് മനസ്സുകൊണ്ട് അറിയാനോ വാക്കുകൊണ്ട് പറയാനോ കഴിയില്ല. പക്ഷെ അത് പ്രകടമാകുന്നതാണ് നമ്മൾ ഈ കാണുന്ന സത്യം, അസ്ഥിത എന്ന് പറയുന്നത്. അത് നമുക്ക് അറിയാനും പറയാനും കഴിയും. ആ സത്യമാണ് ബ്രഹ്മമെന്ന് പറയുന്നത്. ആ സത്യമാണ് ബ്രഹ്മത്തിന്റെ ലക്ഷണമായി പറയുന്നത്. അപ്പൊ ബ്രഹ്മം അജ്ഞേയമാണ് അല്ല ജ്ഞേയമാണ്, രണ്ട് തർക്കം. അതറിയാൻ പറ്റും, അതറിയാത്തതാണ് എന്ന് പറഞ്ഞാൽ രണ്ടും ഇവിടെ ശരിയാണ്. അവസാനമായി വരും. എങ്ങനെ രണ്ട് ശരിയാകുന്നത്? അതിന്റെ ഉപാധിരഹിതമായിരിക്കുന്ന ആ പരമാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് പറയാനോ അറിയാനോ കഴിയത്തില്ല. ആ നിലയ്ക്ക് ഇനി നമ്മൾ ഈ അറിയുന്ന സത്യം, നമ്മൾ അറിയുന്ന സത്യത്തെ നമ്മൾ അറിയുന്നു പറയുന്നു. അപ്പൊ ഇവിടെ ഇത് ജ്ഞേയമാണ്. അപ്പൊ ഇതിനെ കുറിച്ച് ചർച്ച തുടങ്ങിയും പറഞ്ഞു, ബ്രഹ്മം അറിയാത്തതാണ്, അറിയാത്ത ഒന്നിനെ നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് പറയുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് അറിയാത്തതുമാണ് അറിയുന്നതുമാണെന്നുള്ളതാണ്. നിരുപാധികമായ സത്യവും സ്വാഭാവികമായ സത്യവും രണ്ടെണ്ണം, ഈ രണ്ടും തമ്മിൽ എന്താ ബന്ധം? രണ്ടും തമ്മിൽ എന്താ ബന്ധം? നിരുപാധികമായ സത്ത അതറിയാൻ പറ്റാത്തത്, സ്വാഭാവികമായ സത്ത എന്ന് വെച്ചാൽ ഈ നാമരൂപങ്ങളിലൂടെ ജഡത്തിലൂടെ പ്രപഞ്ചത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ സത്ത ഇത് അറിയുന്നതാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ എന്താ ബന്ധം എന്ന് പറയുന്നത്? ഇത് ഇതിന് പിന്നിലൊരു സത്തയുണ്ടെന്നുള്ളതിനെ സൂചിപ്പിക്കുകയാണ്, സൂചകമാണ്, ലക്ഷിപ്പിക്കുന്നു എന്നൊക്കെ പറയും. സ്വാഭാവികമായ സത്തയുടെ അനുഭവം ബോധിപ്പിക്കുന്നു എന്താണോ അത് നിരുപാധികമായ ഒരു സത്യമുണ്ടെന്ന്. അതിനായി പഴയകാലത്ത് പറഞ്ഞിരുന്ന എങ്ങനെയാണ്? രണ്ടു തരത്തിൽ പറഞ്ഞിരുന്നു. ഒന്ന്, നമ്മളിതൊക്കെ അനുഭവിക്കുന്നതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, നമ്മൾ ജനിച്ച് നമുക്ക് ബുദ്ധി വധിച്ച് ഇതൊക്കെ അറിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ച് ആരെങ്കിലും പറഞ്ഞ് കേട്ട് അങ്ങനെയൊക്കെയാണ് നമ്മളിതിനെ അറിയുന്നത്. അറിയുമ്പോഴാണ് നമ്മൾ സത്യം അറിയുന്നത്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഇതിനെ അറിഞ്ഞു പറഞ്ഞില്ലല്ലോ. ജനിച്ചതിന് ശേഷം തന്നെ, ബുദ്ധി ഉറച്ചതിന് ശേഷമേ ഇത് അറിയുന്നുള്ളൂ. അപ്പോ അതുകൊണ്ട് പറയുന്ന എന്താണ്? നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇതെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ്, അങ്ങനെയും പറയാം. ഈ സൃഷ്ടിക്കൊരു തുടക്കത്തെ പറയും വേദങ്ങളിലും മറ്റും പറയുന്നതാണ്. ഇതിനൊരു തുടക്കമുണ്ട്, അത് തുടങ്ങുന്നതിന് മുമ്പ് എന്തായിരുന്നു? അതാണ് കേവലമായ സത്ത, നിരുപാധികമായ സത്ത. അതങ്ങനെ പറയാൻ കാരണം എന്താണ്? നമ്മളിവിടെ കാണുന്ന എല്ലാത്തിനും ഒരു തുടക്കമുള്ളതായിട്ടാണ്, എല്ലാം തുടങ്ങുന്നു. ഇതെല്ലാം തുടങ്ങുന്നതിന് മുമ്പ് എന്തായിരുന്നു? അതിനെയാണ് ഇവിടെ പറയുന്ന നിരുപാധികമായ സത്ത എന്ന് പറയുന്നത്. അങ്ങനെ ഒന്ന് പറയുന്നു. പിന്നെ വേറൊന്ന് പറയുന്നതാണ് നമ്മുടെ അനുഭവത്തിൽ, ജാഗ്രത, സ്വപ്ന, സുഷുപ്തി ഇവയെ പരിശോധിക്കുമ്പോൾ എന്താണ്? സുഷുപ്തി എന്ന് പറയുന്നത് നമ്മുടെ ഒരവസ്ഥയാണ്. ആ അവസ്ഥ എന്ന് പറയുന്നത് എന്താണോ, അവിടെ താനുണ്ടായിരുന്നു പക്ഷെ ഒന്നിനെയും അറിഞ്ഞില്ല, അതൊരു നിരുപാധികമായ അവസ്ഥയാണ്. ഈ ജാഗ്രത എന്ന് നമ്മൾ പറയുന്ന ഇത് സ്ഥൂലമായ ഉപാധി. സ്വപ്നം എന്ന് പറയുന്നത് എന്താണോ, സൂക്ഷ്മമായ ഉപാധി. സുഷുപ്തി കാരണമെന്ന് പറയും. എന്തുകൊണ്ട്? ഈ സൃഷ്ടിക്ക് മുമ്പ് എന്താണോ ഉണ്ടായിരുന്നത് അതാണ് ഈ സൃഷ്ടിക്ക് കാരണം. എന്തേ, സൃഷ്ടിക്ക് മുമ്പ് എന്തുണ്ടായിരുന്നു? സൃഷ്ടിക്ക് കാരണം. ആ സൃഷ്ടിക്ക് മുമ്പ് ഉണ്ടായിരുന്ന നിരുപാധികമായ സത്ത, അതിനെ ബ്രഹ്മം എന്ന് പറയും. സച്ചിദാനന്ദം എന്ന് പറയുന്നു, സത്യം ജ്ഞാനം അനന്തം എന്ന് പറയും, പല പേരുകളിൽ പറയുന്നു. അതാണ് ഈ സൃഷ്ടിക്ക് കാരണമെന്നുള്ള ആ സത്തയിൽ നിന്നാണ് ഈ സൃഷ്ടി ഉണ്ടായത്. അപ്പോ സൃഷ്ടിയിലാണ് നമ്മൾ ഇപ്പൊ പെട്ടിരിക്കുന്നത്, നമ്മൾ സൃഷ്ടിയാണ്. ആ സൃഷ്ടിയിലിരുന്നുകൊണ്ട് നമ്മൾ സൃഷ്ടിയൊക്കെ കാണും, അനുഭവിക്കും. അനുഭവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സൃഷ്ടിക്ക് കാരണമായ ആ സത്തയെയും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അത് നിരുപാധികമായിട്ടല്ല, പിന്നെങ്ങനെ? സ്വാഭാവികമായിട്ട് നാമരൂപങ്ങളിലൂടെ നമ്മൾ അനുഭവിക്കുന്നു. ഇതാണ് അദ്വൈതം പറയുന്നത്, അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇവിടെ അവസാനം എന്ത് പറഞ്ഞു? സദ്ഘനം, അതിനാല് കളയിലാതെ കളയബരാക്കാതെ ശരീരം തുടങ്ങിയ. കളയബരം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരം തുടങ്ങിയ എല്ലാ ശരീരങ്ങളും, നമ്മളെ ശരീരം മാത്രമാണ്, തുടങ്ങിയ സർവകാര്യങ്ങളും എന്ന് വെച്ചാൽ ആ സത്തയുടെ കാര്യമാണ്. അതെന്താണ്? സദ്ഘനം, ആ സത്ത് തന്നെ. എന്താ അങ്ങനെ സത്ത് തന്നെ എന്ന് പറയുന്നത്? അതിന് സാധാരണ ഉദാഹരണത്തിലൂടെയാണ് വ്യക്തമാക്കുന്നത്. ജലത്തിൽ ഉണ്ടായ തരംഗം ജലം തന്നെ എന്ന് പറയുമ്പോൾ, ജലത്തിൻ വടിവിനമിട്ട് തരംഗം അന്യമാമോ, അതിന്റെ തുടക്കം അങ്ങനെയാണ്. തുടക്കം അങ്ങനെയാണ്. അടിമുടിയറ്റം അതുണ്ട് ഇതുണ്ട് അതുണ്ടെന്ന് അടിയുടെ മാധ്യമസത്ത് ഉള്ളതെല്ലാം ജഡവിധ സർവം അനിത്യമാ ജലത്തിൻ വടിവിനെ വിട്ട് തരംഗം അന്യമാകുമോ. ഇതൊക്കെ വായിക്കണം, പാരായണം ചെയ്യണം, ഓർക്കണം. നിങ്ങളൊക്കെ ചെറുപ്പമാണ് എന്നെ അപേക്ഷിച്ച്, എന്നെക്കാൾ കൂടുതൽ ഓർമ്മശക്തി ഉള്ളവരാണ്. അവിടെയും പറയുന്നത് ഇത് തന്നെയാണ്, ഈ സത്തയുടെ കാര്യം തന്നെയാണ് പറയുന്നത്. ആദിമസത്ത ഉള്ളതെല്ലാം എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ആദിമസത്ത, ആദിമസത്ത എന്ന് പറയുന്നത് ഈ സൃഷ്ടിക്ക് മുമ്പുള്ള സത്ത, ഏതൊരു സത്തയാണോ ഈ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നത്, ഏതൊരു സത്തയിലാണോ ഈ സൃഷ്ടി ഇങ്ങനെ നിലനിൽക്കുന്നത്. അപ്പോ സൃഷ്ടിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് സത്തയെ. അപ്പൊ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നതാണ് എന്ത്? സത്ത. അപ്പോ അതിന്റെ ഒരു പ്രത്യേകത എന്താണോ, ആ സത്തയിൽ തന്നെയാണ് സൃഷ്ടി നിലനിൽക്കുന്നത്. അതിനാണ് ഉദാഹരണം പറയുന്നത്, ജലത്തിലാണ് തരംഗം ഉണ്ടായത്, അതുകൊണ്ട് തരംഗം നിലനിൽക്കുന്ന ഇവിടെ ജലത്തിൽ തന്നെ. ജലത്തിൻ വടിവിനപ്പെട്ട് തരംഗം അന്യമാമോ എന്ന് ചോദിച്ചാൽ ജലത്തിന്റെ വടിവ്, ജലത്തിൽ വന്നൊരു ആകാരം രൂപം, അത്രയേ ഉള്ളൂ തരംഗം. വേറെ തരംഗം എന്ന് പറയുന്ന രണ്ടാമതൊരു വസ്തുവില്ല. അങ്ങനെയാണെങ്കിൽ സത്തയിൽ നിന്നും ഈ പ്രപഞ്ചം ഉണ്ടായ ഈ പ്രപഞ്ചം സത്തയിൽ നിന്ന് വേറിട്ടൊന്നല്ല. ഈ നാമരൂപം ജഡം എന്ന് നമ്മൾ വിളിക്കുന്നതെല്ലാം എന്താണോ സത്ത തന്നെ, സത്തയിൽ നിന്ന് വേറെയില്ല. അതിനാണ് സാധാരണ പറയുന്നത് മണ്ണിൽ നിന്ന് വേറെയല്ല മൺപാത്രം, അതേ യുക്തിയാണ് ഇവിടെയും പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞ എന്താണ് സദ്ഘനം. സദ്ഘനം എന്ന് വെച്ചാൽ രണ്ടാമതൊന്നില്ല, സത്ത് മാത്രമേ ഉള്ളൂ. നമ്മൾ പക്ഷെ ഓരോ വസ്തുവിനെയും സത്തായി അറിയുന്നു, അതാണ് നമ്മുടെ അനുഭവം. അങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ അനുഭവത്തിൽ എന്തുകൂടെ പ്രയോഗിക്കണം? യുക്തിയുടെ പ്രയോഗിക്കണം. യുക്തി പ്രയോഗിച്ച് ആണ് പറയുന്നത്. നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് എന്ത്? ഈ വസ്തു ഉണ്ട്. നമ്മുടെ അനുഭവത്തിൽ വസ്തുവുമുണ്ട്, അതിന്റെ ഉണ്മയും ഉണ്ട്, ഇതാണ് അനുഭവം. അങ്ങനെയാണ് നമ്മൾ അറിയുന്നത്. വസ്തുവിന്റെ ഉണ്മ എന്ന് പറയുന്നതാണ് എന്റെ അസ്തിത്വം, എന്റെ ശരീരത്തിന്റെ അസ്തിത്വം, ഈ വസ്തുവിന്റെ അസ്തിത്വം. അപ്പോ അവിടെയൊക്കെ എന്താണോ തന്റെ അസ്തിത്വത്തെ താൻ അറിയുമ്പോൾ തന്നെ അറിയുന്നു, തന്റെ അസ്തിത്വത്തെ അറിയുന്നു. ഇത് അനുഭവത്തിൽ രണ്ടുമുണ്ട്. അതായത് നമ്മൾ മൺകുടം എന്ന് പറയും, നമ്മൾ പാത്രത്തെ അറിയുന്നുണ്ട്, മണ്ണിനെ അറിയുന്നു. അതുകൊണ്ടാണ് മൺപാത്രം എന്ന് പറയുന്നത്. സ്റ്റീൽ കൊണ്ടാണ് പാത്രമെങ്കിൽ നമ്മൾ എന്ത് പറയും? സ്റ്റീൽ പാത്രം. സ്റ്റീലിനെ അറിയുന്നു, പാത്രത്തെ അറിയുന്നു. അനുഭവത്തിൽ രണ്ടുമുണ്ട്. അവിടെ ഒരു യുക്തി പ്രയോഗിക്കുകയാണ്. എന്താണ് യുക്തി? മണ്ണിൽ നിന്നുണ്ടായതുകൊണ്ട് പാത്രം വേറെയല്ല, മണ്ണ് തന്നെ. ഇതാണ് യുക്തി. അനുഭവവും യുക്തിയും രണ്ടും കൂടെ ചേരുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ്? അനുഭവത്തെ രണ്ടിനെയും അറിയുന്നുണ്ടെങ്കിലും കാരണത്തെയും കാര്യത്തെയും അറിയുന്നു. യുക്തി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു, ആ കാര്യം കാരണത്തിൽ നിന്നും വേറെയല്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് എന്താണോ, സദ്ഘനം, സത്ത് മാത്രമേ ഉള്ളൂ. അത് യുക്തി കൊണ്ട് പറയുന്നതാണ്. അതിന് മുമ്പ് പറഞ്ഞ എന്താണോ, അനർഥം ഒരസ്ഥിതയെ മറക്കുകയില്ല എന്ന് പറയുമ്പോൾ അവിടെ രണ്ടിനെ അംഗീകരിക്കണം. ഏതിനെ? അനർഥത്തെയും അസ്ഥിതയെയും. അനർഥം അസ്ഥിതയെയും മറക്കുന്നില്ല. അപ്പോൾ അതൊരു വ്യക്തിയുടെ അനുഭവമാണ്. എന്ത്? അയാൾ അനർഥത്തെയും അറിയുന്നു, അസ്ഥിതിയെയും അറിയുന്നു. ഇത് അനുഭവം ഒരു വ്യക്തിയുടെ എന്ന് വെച്ചാൽ എല്ലാവരുടെയാണ്. അനർഥം അസ്ഥിതയെ മറക്കുന്നില്ല. അനുഭവം നടത്ത എടുത്തു പറയുന്നത് അനുഭവമാണ്. അപ്പൊ മനുഷ്യന്റെ അനുഭവത്തിൽ വരുന്ന ദ്വൈതമാണ്, അദ്വൈതമാണ്. അദ്വൈതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ അനുഭവമില്ല. ഏതുപോലെ ഇരിക്കും? ഏതുപോലെ ഇരിക്കും? സുഷുപ്തി പോലെ ഇരിക്കും. അവിടെ അനുഭവം ഉണ്ടാവും. അതാണ് അദ്വൈതം. അദ്വൈതത്തിൽ അനുഭവമില്ല. അനുഭവം വരുന്നോ, അപ്പൊ എന്ത് വരും? ദ്വൈതം വരും. അപ്പോഴാണ് ഈ പറയുന്നത് അനർഥം അസ്ഥിതയും മറക്കുന്നില്ല. അനർഥത്തിന്റെ അനുഭവമുണ്ട്, അസ്ഥിതയുടെ അനുഭവമുണ്ട്. പക്ഷെ അനർഥത്തിന് അസ്ഥിതയെ മറയ്ക്കാൻ പറ്റുന്നില്ല. അനുഭവമുണ്ട്, സദസ്ഥി എന്നിവണ്ണം. അനുഭവമുണ്ട്, സദസ്ഥി എന്നിവണ്ണം എന്ന് പറയുന്നിടത്ത് അത് ഭാഷയുടെ ഒരു ഇതാണ്. അസദസ്ഥി അങ്ങനെയും ചില അർത്ഥം പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാലും ദോഷമൊന്നുമില്ല. അസത്തെന്ന അനുഭവം ഉണ്ടല്ലോ, അത് പദത്തെ എങ്ങനെ പിരിക്കുന്നു, എങ്ങനെയാണ് അവിടെ അത് എഴുതിയിരിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് അത് വരുന്നത്. ആശയത്തിൽ കുഴപ്പമൊന്നുമില്ല. അസദസ്ഥി എന്ന് പറഞ്ഞാൽ സദ് അസ്ഥി എന്ന് പറഞ്ഞാൽ, സദസ്ഥി എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ ആവർത്തിക്കുന്നു, സദ് അസ്ഥി. അസദസ്ഥി എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യത്തെ പറയുന്നു, ഇല്ല ഉണ്ട്. ഈ രണ്ട് രീതിയിലും പറയുന്നത് ഗുരുവിന്റെ ഒരു ശൈലിയാണ്. അസ്ഥി അസ്ഥി എന്ന് സകലോപരി നിൽപ്പതൊന്നേ എന്ന് പറയുമ്പോൾ ഒന്നിനെ ആവർത്തിക്കുകയാണ്. അങ്ങനെ അസ്ഥി അസ്ഥി അങ്ങനെ തന്നെ ആവർത്തിക്കും. സകലോ ഇനി വേറെ രീതിയിലും പറയുന്നതാണ് ഉണ്ടില്ല എന്ന് മുറമാറി അസത്ത് സത്യം രണ്ടും പ്രതീതം. അവിടെ ഉണ്ട് ഇല്ല രണ്ടനുഭവത്തെയും പറയും. ഉണ്ട് ഏത് രീതിയിലും പറയാം. ഭാഷ എന്താണ് കൃത്യമായി അവിടെ എങ്ങനെ എഴുതിയിരുന്നു എന്നുള്ളത് നമുക്കൊന്നും അറിയത്തില്ലല്ലോ. ഇന്ന് പ്രിന്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ എങ്ങനെയാണ് പിരിക്കുക? അസദസ്ഥിയെന്നോ അസദസ്ഥിയെന്നോ, സദസ്ഥി എന്നാണെങ്കിൽ ആവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കും. അസദസ്ഥി എന്നാണെങ്കിൽ രണ്ടു കാര്യം പറയുന്നു. രണ്ടായാലും താഴെ പറയുന്നതിനോട് യോജിക്കും. എന്താണ് അനുപദം അസ്ഥിതയാലിത് ആവർത്തനം? ഇല്ല എന്ന് പറഞ്ഞാലും അതിന് അസ്തിത്വമുണ്ട്. ഉണ്ടെന്ന് പറഞ്ഞാലും അസ്തിത്വം തന്നെയാണ്. എന്തിന്റെയും അപ്പോ അത് വേറെ രീതിയിൽ ഇങ്ങനെ പറയും. എന്താണ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും എന്തിനെ പറയുന്നു? അസ്തിത്വത്തെയാണ്. എല്ലാത്തിനും പ്രകടമാകുന്ന അസ്തിത്വമാണ്. അതുകൊണ്ട് സർവത്ര അസ്തിത്വത്താൽ ആവൃതമായിരിക്കുന്നു. അസ്തിത്വമാണ് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞെന്താണ് സർവോപരി നിൽപ്പതൊന്നേ സത്യം. സർവത്തിന് ഉപരിയായി നിൽക്കുന്നത് അദ്വൈതിയുടെ ദൃഷ്ടിയിൽ എന്താണ്? അസ്തിത്വമാണ്. ആ ഉപരി നിൽക്കുക എന്ന് പറയുന്നതിന് ഇവിടെ എന്ന് പറഞ്ഞത് ചിതയാനിത് ആവൃതം, ആവരണം ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ അനുഭവത്തിൽ പെട്ടെന്ന് പ്രത്യക്ഷമാകുന്ന പ്രകടമാകുന്ന എന്താണ്? അസ്തിത്വമാണ് സർവത്ര. ഒരു വസ്തുവിനെ നമ്മൾ അറിയുമ്പോൾ അതിന്റെ അസ്തിത്വത്തെയാണ് നമ്മൾ അറിയുന്നത്, ഏത് വസ്തുവാണ്. അതുകൊണ്ട് അതിനുപരി നിൽക്കുന്നു എന്നോ അത് വസ്തുവിനെ ആവരണം ചെയ്തിരിക്കുന്നു എന്നോ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും താല്പര്യം ഒന്നു തന്നെ. അതുകൊണ്ട് അവിടെ അടുത്ത് യുക്തി പ്രയോഗിക്കുകയാണ്. എന്താണ് യുക്തി? ഇത് അനന്യത്വ യുക്തി എന്ന് പറയും. ബ്രഹ്മസൂത്രത്തിൽ മറ്റും ചർച്ച ചെയ്തിരിക്കുന്നു അനന്യത്വ. ബ്രഹ്മസൂത്രത്തിൽ പ്രധാനമായി ചർച്ച ചെയ്യുന്നുള്ളൂ, എല്ലായിടത്തും ഉണ്ട് ഈ പറയുന്ന അനന്യത്വ യുക്തി. കാര്യം കാരണത്തിൽ നിന്ന് അന്യമല്ല, അനന്യത്വ യുക്തി എന്ന് പറയുന്നത്. ഈ അനന്യത്വ യുക്തിയിലൂടെ ഇവിടെയും മനസ്സിലാക്കണം എന്താണ് സദ്ഘനം. കളയപരാധികാര്യം എല്ലാം എന്താണോ സത്ത് തന്നെയാണ്. അപ്പോൾ പ്രപഞ്ചം എന്ന് പറയുന്നത് സത്താണ്. സത്തെന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മം. അപ്പൊ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മം തന്നെ. പ്രപഞ്ചം ബ്രഹ്മം തന്നെ. പ്രപഞ്ചം ബ്രഹ്മം തന്നെ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെ പ്രപഞ്ചരൂപത്തിൽ നിൽക്കുന്നു. അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്ന എന്തോ അത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? എങ്ങനെ? രണ്ടു തരത്തിലായാലും ഒരു കുഴപ്പമില്ല. ഈ പറയുന്ന പോലെ ഉണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അസദേവേദ എന്ന് പറഞ്ഞാലും സദേവേദ എന്ന് പറഞ്ഞാലും കൂടെ അദ്വൈതത്തെ സംബന്ധിച്ച് വ്യത്യാസം. അസത്വെന്ന് പറയുന്നതും എന്തു തന്നെ? അങ്ങനെ അസത്വെന്ന് പറയുന്നത് പറയും പ്രകടമാകാത്ത സത്തിനെ അസത്വെന്ന് പറയും. പ്രകടമായ അസത്താണെന്ത്? സത്ത്. അതുകൊണ്ട് സത്തെന്നോ അസത്തെന്നോ പറയുന്നതിന് അദ്വൈതത്തിൽ വ്യത്യാസം. മറ്റ് ശൂന്യവാദം എന്നൊക്കെ പറയുന്നിടത്ത് അത് വേറെ. അസത്തെന്ന് പറഞ്ഞാൽ എന്താ? അത് അവർ വേറെ അർത്ഥം കൊടുക്കണം. ശൂന്യത എന്താ? ശൂന്യത നിർവചിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. എന്താണ് ശൂന്യത? നമ്മുടെ പ്രപഞ്ചത്തിൽ എന്നെ സംബന്ധിച്ച് ഭൗതികമായ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ശൂന്യത എന്ന് പറയുന്നതിന് അർത്ഥം പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്? ശൂന്യമേ അല്ല ഭൗതിക ശാസ്ത്രത്തിന്റെ. ശൂന്യപ്രപഞ്ചം അങ്ങനെ ഒന്നുമില്ല. ആ ചിലപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണാതിരിക്കാം, ചെവികൊണ്ട് കേൾക്കാതിരിക്കാം, മണക്കാതിരിക്കാം, രുചി നമ്മുടെ മനസ്സുകൊണ്ട് പോലും ചിലപ്പോൾ ഗ്രഹിക്കാൻ നമുക്ക് കഴിയില്ലെന്ന് വരും. പക്ഷെ എന്താണോ ഈ പ്രപഞ്ചം മുഴുവൻ, പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ എന്താണോ ഊർജത്തിന്റെ അതിസൂക്ഷ്മമായ കണികകളാണ്. അപ്പൊ അതില്ലാത്ത ഒന്ന് അങ്ങനെ ഒരു സ്ഥലമില്ല. എവിടെ നോക്കിയാലും എന്താണ് ഊർജത്തിന്റെ സൂക്ഷ്മമായി ചെന്ന് കഴിഞ്ഞാൽ സൂക്ഷ്മമായ കണികകളാണ്. പിന്നെ ഊർജമില്ലാത്ത അങ്ങനെ ഒന്നില്ല. അതുകൊണ്ട് ശൂന്യത എന്ന് പറയുന്നതിന് ഭൗതികമായി യാതൊരു അസ്തിത്വമുള്ളതൊന്നല്ല. തത്വചിന്തകന്മാര് ശൂന്യതയെ കുറിച്ചൊക്കെ പറയും, അദ്വൈതികള് ശൂന്യവാദത്തെ അംഗീകരിക്കുന്നു. അംഗീകരിക്കുന്ന ശൂന്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശകുസുമം എന്നാണ്. അങ്ങനെ ഒന്നുണ്ടോ? ശൂന്യതയ്ക്ക് ഒരർത്ഥമില്ല. ശൂന്യത ഞാൻ അർത്ഥമില്ലെന്നേ ഉള്ളൂ. ഭൗതികശാസ്ത്രം അത് തന്നെ പറയുന്നു, ശൂന്യം അങ്ങനെ ഒന്നില്ല. അങ്ങനെ നമുക്ക് ഒരു ഇടത്തെ കാണിച്ചു തരാൻ പറ്റത്തില്ല. എവിടെ ചെന്നു കഴിഞ്ഞാലും എന്തോ ഒരു ഊർജ സാന്നിധ്യം എവിടെയും. അതുകൊണ്ട് സത്ത് പ്രകടമാകാതിരുന്നാൽ അതിനെ എന്ത് പറയും? അസത്ത്. അതാണല്ലോ ഇപ്പൊ സൃഷ്ടിക്ക് മുമ്പ് എന്ന് പറയുന്നത്. അന്ന് നമ്മളാരും ഇല്ലല്ലോ. അപ്പോ എന്താണ് അവിടെ നമുക്ക് സത്ത പ്രകടമായി. സത്ത പ്രകടമാണ്, പ്രകടമാക്കാൻ ആരുമില്ല. അതുകൊണ്ട് അതിനെ എന്തു പറയാം? അസത്ത് എന്ന് പറയും. സത്ത പ്രകടമാകാതിരിക്കുകയാണ്. സൃഷ്ടി വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? സത്ത പ്രകടമാകുന്നു. സത്യം അറിയാനൊരാൾ വേണം. അത് പ്രകടമാകാന്ന് വെച്ചാൽ ഒരാൾ അറിയണം. അറിയാനെടുത്തുണ്ടെങ്കിൽ പാശ്ചാത്യ തത്വശാസ്ത്രത്തിലൊരു സത്താവാദം അത് വേറെയാണ്. അത് ഈ പറയുന്ന സത്യം എന്നുള്ളതിനെയൊന്നും അവരംഗീകരിക്കുന്നു. പരമാർത്ഥ സത്യം അങ്ങനെ ഒരു കാര്യമൊന്നും അവര് ഒരു സത്താവാദം എന്ന് പറയുന്ന വ്യക്തിസത്തം, ഒരു വ്യക്തിക്കൊരു സത്യം ഉണ്ട്. ഓരോ വ്യക്തിക്കും എന്ത് വരുന്നു? അവന്റേതായ ഒരു സത്യമുണ്ട്. അവര് അത് നാസ്തികവാദമാണ്, ഏറെക്കുറെ നാസ്തികവാദമാണ്. സാർത്രെ ഒക്കെ പോലുള്ള ആൾക്കാരും സത്താവാദി. അത് വേറെ, അതൊരു തികച്ചും ഭൗതികമായ ഒരു കാഴ്ചപ്പാടാണ്. ഇവിടെ പറയുന്ന ഈ സത്ത, പരമാർത്ഥ സത്ത, അങ്ങനെ ഒരു സത്യം എന്ന് പറഞ്ഞു, അത് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇവിടെ പറയുന്ന പരമാർത്ഥ സത്യം എന്ന് പറയുന്നു ഈ അദ്വൈതത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു കാഴ്ചപ്പാട്. വേറെ ആർക്കും ഇങ്ങനെ ഒരു കാഴ്ചപ്പാട്. പരമാർത്ഥമായൊരു സത്യമുണ്ട്, അത് വാക്കിനും മനസ്സിനും യഥാർത്ഥമാണ്. അതാണ് നമുക്കിവിടെ സത്യമായി അനുഭവപ്പെടുന്നത്. ഈ സത്യം എന്ന് പറയുന്നത് അതിന്റെ ഒരു സൂചകമാണ്. ഇത് അങ്ങനെ ഒന്നുണ്ടെന്നുള്ള അത് ബോധിപ്പിക്കുന്നു. അത് ഉപാധിരഹിതമാണ്, ഇത് ഉപാധിയോടുകൂടിയതാണ്. അതുകൊണ്ട് ആ സത്യം എന്ന് പറയുന്നത് നിരുപാധികമായ തലത്തിൽ അത് അവാങ് മനോഗോചരം, വാക്കിനും മനസ്സിനൊന്നും വിഷയമല്ല. ഇവിടെ അത് വാക്കിനും മനസ്സിനും വിഷയമാകുന്നു. ഇങ്ങനെയൊക്കെ ആണ് ഇവിടെ വിശദീകരിക്കുന്നത്. അത് നമുക്ക് അനുഭവത്തിൽ വരുന്നു എന്നുള്ളതിനാണ് പറഞ്ഞത്. അടിമുടിയറ്റം അതുണ്ട്, ഇതുണ്ട്, അതുണ്ടെന്നടിയിടും. ആദിമസത്ത ഉള്ളതെല്ലാം ഇതവിടെ ആത്മോദേശത്തിലെ 19-ാമത്തെ പദ്യം. അടിമുടി അറ്റം എന്ന് പറഞ്ഞാൽ എന്താണോ, അടിമുടി എന്ന് പറഞ്ഞാൽ എന്താ? സാറിന് അടിമുടി എന്ന് പറയുന്നത് അടിപാദം മുടി തല, പാദം മുതൽ തല വരെ. പക്ഷെ അത് സാറിന് പ്രയോഗിക്കുന്ന എന്തിനു വേണ്ടി? സർവവും ആദ്യം മുതൽ അവസാനം വരെയുന്നു, തുടക്കം മുതൽ ഒടുക്കം വരെയുന്നു. ഇങ്ങനെ സർവവും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നു? അടിമുടി അറ്റം, അടിയറ്റവും മുടിയറ്റവും. എവിടെ പോയാലും ശരി, നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യമാണ്. എവിടെ പോയാലും നമ്മുടെ അനുഭവം എന്താണ്? അതുണ്ട്, ഇതുണ്ട്, അതുണ്ട്, ഇതുണ്ട്, അതുണ്ട്, ഇതുണ്ട്, അത്, ഇത്. അതെന്ന് പറയുന്നത് സാറിന് ദൂരമുള്ളതിനെ കാണിക്കാൻ വേണ്ടി, ഇതെന്ന് പറയുന്നത് അടുത്തുള്ളതിനെ കാണിക്കാൻ വേണ്ടി. ഏതിനായാലും ശരി, പറയുന്നത് എന്താണ്? ഉണ്ടെന്നാണ്. അപ്പൊ ഇവിടെ പറഞ്ഞത് തന്നെ നല്ലതും ഒരു അസ്ഥിതിയെ അറിയില്ല. അപ്പൊ ഗുരുവിന് വളരെ പ്രിയപ്പെട്ട ഒന്നാണ് ഈ സത്ത. ശരിയായ തത്വത്തെ കുറിച്ച് പറയുമ്പോഴുള്ള ഈ സത്തയാണ് പറയുന്നത്. അതിനാണ് തന്റെ സിദ്ധാന്തത്തിന്റെ മുഖ്യമായ ഒരു ഭാഗമായി ഈ സത്തയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അത് അദ്വൈതികളുടെ പൊതുവെയുള്ള നിലപാട്, ഗുരുവിന്റെ മാത്രമുള്ള നിലപാടാണ്. പഴയകാലങ്ങളിൽ അദ്വൈതികളൊക്കെ അങ്ങനെ പല ഭാഗത്തും ഇത് പറയുന്നു. ഈ സത്തയെ പിടിച്ചാണ് ഇടുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം, ഇതാണ് പരമാർത്ഥം. പക്ഷെ അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഇതാണ്, ഇതിന്റെ നിരുപാധികമായ ഒരു തലമുണ്ടെന്നും സ്വാഭാവികമായ ഒരു തലമുണ്ട്. ഇത് മനസ്സിലാക്കുമ്പോഴാണ് ഇത് ശരിയായി മനസ്സിലാകുന്നത്. ഇല്ലെങ്കിൽ ഇത് വെറുതെ മതപ്രഭാഷമായി അത് ബോധത്തെക്കുറിച്ച് പറയും, ഇവിടെ സത്യത്തെക്കുറിച്ച് പറയും. രണ്ടൊന്ന് തന്നെ, ബോധവും സത്യം ഒന്നാണെന്ന് പറയും. പക്ഷെ അത് രണ്ടു തരത്തിൽ വിശദീകരിക്കും. ഒരിടത്ത് ബോധമായിട്ടും പറയും, വേറെടുത്ത് അതാണ് സത്ത് ചിത്ത്. ചിത്ത് ബോധം. സത്തായിട്ടും ചിലയിടത്ത് വ്യാഖ്യാനിക്കും, ചിലയിടത്ത് ചിത്തായിട്ട്. അപ്പൊ ഇത് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. എങ്ങനെ? സത്തയെക്കുറിച്ച് പറയുമ്പോൾ അതിന് നിരുപാധികമായ ഒരു തലമുണ്ടെന്നും സ്വാഭാവികമായ തലമുണ്ടെന്നും അങ്ങനെ നമ്മൾ സ്വയം മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, മതപ്രഭാഷണം ചെയ്യാൻ. ഇല്ലെങ്കിൽ ഏതുപോലായിപ്പോവും, വവ്വാലിന് വയറിളക്കം പിടിച്ച പോലായിപ്പോവും നമ്മുടെ മതപ്രഭാഷണം. എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി, വവ്വാലിന് വയറിളക്കം പിടിച്ച എങ്ങനെയായിരിക്കും? അതുപോലായി